അതിന് ഇതിനോട് അടുത്ത് ചേർന്ന് എന്ത് പദ്യമാണ്? ഒമ്പതാമത്തെ പദ്യം ഇതിൻ്റെ തുടർച്ചയാണ്. ഒമ്പതും പത്തും വിശ്വം വിവേകദശയെങ്കൽ അഴിഞ്ഞ് സർവം അസ്വസ്ഥമാകും, അതിന്ദ്രിയ ദൃശ്യമാകും, ദിക്കിനും ഭ്രമം ഇടുകിലും ചിരമിങ്ങവന്റെ ദൃക്കിന്ന് ദിക്ക് പുനരങ്ങനെ തന്നെ കാണാം. ഈ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഒരു ഉദാഹരണത്തോടെ വിശദീകരിക്കും. സമാധിക്ക് ശേഷം അവിടെ സമാധിയിൽ നിന്ന് ജാഗ്രതയിലേക്ക് വന്ന് അയാൾക്ക് പ്രപഞ്ചാനുഭവം ഉണ്ടാകും. സമാധി ഇരിക്കുമ്പോൾ മാത്രമേ പ്രപഞ്ചാനുഭവം ഇല്ലാകും. അതെന്താണെന്ന് നേരത്തെ പറഞ്ഞു, അവിദ്യയാണ് പ്രപഞ്ചത്തിന് കാരണം. അവിദ്യ പരിണാമമാണ് പ്രപഞ്ചം. അവിദ്യ നശിക്കുന്നു. അവിദ്യ നശിച്ചപ്പോൾ ആ അവിടെ ഇരിക്കുന്നതാണ് പ്രപഞ്ചം നശിച്ചുകൊണ്ട് പ്രപഞ്ചാനുഭവം. വ്യക്തിയെ സംബന്ധിച്ചാണ് പറയുന്നത്. പ്രപഞ്ചാനുഭവം പക്ഷേ സമാധിയിലായാലും അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. പ്രാരബ്ധം സംസ്കാരം ഇരിക്കുന്നുണ്ട്, വീണ്ടും വൃത്തി നശിച്ചിട്ട് വീണ്ടും വൃത്തി ഉണ്ടാകും. അത് ആവർത്തിക്കുക. പ്രപഞ്ചാനുഭവം ഉണ്ടാവാം. പിന്നെ സമാധി വൃത്തി എന്ന് പറയുന്നത് നശിക്കും. അതെങ്ങനെയെന്നൊക്കെ നമ്മൾ പറഞ്ഞാണ്, നശിച്ചു കഴിഞ്ഞാൽ പിന്നെ സമാധി വൃത്തി തന്നെ ഉണ്ടാവണമെന്നില്ല, പ്രപഞ്ച വൃത്തികളും ഉണ്ടാവും. അഹമാകാര വൃത്തിയും ഇതമാകാര വൃത്തിയും, ഞാനെന്നും ഇതെന്നുള്ള വൃത്തികളുണ്ടാവും. അങ്ങനെ ഉണ്ടാകുമ്പോൾ പ്രപഞ്ചാനുഭവം ഉണ്ടാവും. അതങ്ങനെ വീണ്ടും അങ്ങനെ ഉണ്ടാകുന്നു. സംസ്കാരം ഇരിക്കുന്നുണ്ട്, അഹം ഇതം ഇതിൻ്റെയൊക്കെ സംസ്കാരം. അപ്പൊ ആ സംസ്കാരമുള്ളതുകൊണ്ട് ഞാൻ ഇത് എന്നുള്ള അനുഭവം ഉണ്ടാകും. അത് പ്രപഞ്ചാനുഭവം പഴയതുപോലെ ഉണ്ടാകും. എന്നുകൊണ്ട് അനാദിയായ ജന്മങ്ങളുടെ സംസ്കാരം കൊണ്ടാണ് ഈ അനുഭവം ഉണ്ടാകുന്നത്. അത് ഈ സമാധി എന്നത് യോഗികൾ പറയുന്നു തന്മാത്ര ധ്യാനത്തിൽ. അത് ഇതുമായിട്ട് ബന്ധമില്ല. ഇതെന്ന് പറയുന്നത് ബ്രഹ്മാകാര വൃത്തിയെ കുറിച്ചാണ് പറയുന്നത്. മറ്റത് വേറെ പല പല സമാധികളുണ്ട്, പല പല സംയമം എന്ന് പറയും. ഏത് സംയമം ചെയ്യുന്നു അതനുസരിച്ച് ഒരാൾക്ക് പല പല അറിവുണ്ടാകുമെന്ന് പറയുന്നു ശാസ്ത്രത്തിൽ. ശാസ്ത്രത്തിൽ പറയുന്നതേ നമുക്ക് പറയാൻ പറ്റും. ഇവിടെ പറയുന്നതല്ല, ഇവിടെ പറയുന്നത് ബ്രഹ്മസാക്ഷാത്കാരം, അഖണ്ഡാകാര വൃത്തി, ആ വൃത്തിയെക്കുറിച്ച് പറയണം. അങ്ങനെ ഒരു വൃത്തി ഉണ്ടാകുമ്പോൾ എന്തുവരുന്നു? അവിദ്യ നശിക്കുന്നു, അയാളെ സംബന്ധിച്ച് പിന്നെ പ്രപഞ്ചാനുഭവമില്ല. പക്ഷെ അടുത്ത അയാളിൽ ഉണ്ടാകുന്ന വൃത്തിയിൽ നശിച്ചു, വീണ്ടും അതുപോലെ ഒരു വൃത്തി ഉണ്ടാവാം. വൃത്തി നശിച്ചിട്ട് വീണ്ടും വൃത്തി ഉണ്ടാവാം, എന്നാൽ സമാധി തന്നെയായിരുന്നു. ആ വൃത്തി നശിച്ച് വീണ്ടും വൃത്തി ഉണ്ടാവാം. അഖണ്ഡാകാരം തുടർച്ചയായിട്ട് അഖണ്ഡാകാര വൃത്തി ഉണ്ടാവാം. അത് സംഭവിക്കും. വൃത്തി നശിക്കുമെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അയാളുടെ സമാധി അഭ്യാസത്തിൻ്റെ ബലം കൊണ്ട് വീണ്ടും വീണ്ടും വൃത്തികൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുക. ഉണ്ടാകാറുണ്ട് അയാൾ തന്നെ പ്രപഞ്ചാനുഭവം ഉണ്ടാകുന്നില്ല, സമാധി തന്നെ തുടരും. പക്ഷേ അതങ്ങനെ വേണമെന്ന് നിർബന്ധമില്ല. പ്രപഞ്ച സംസ്കാരം, പ്രാരബ്ധ സംസ്കാരം വളരെ ദൃഢമാണ്. പിന്നെ അയാൾക്കുണ്ടാകുന്ന പ്രപഞ്ചാനുഭവമായിരുന്നു. അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിന് വ്യത്യാസമുണ്ട്. കാരണം അയാൾക്ക് സമാധിയിൽ സാക്ഷാത്കാരം ഉണ്ടായി. പ്രപഞ്ചം അവിദ്യ നശിച്ച് എന്താണ്, പ്രപഞ്ചവും അപ്രത്യക്ഷമാണ്. അപ്പൊ ഇങ്ങനെ ഒരനുഭവം അയാൾക്കുണ്ട് സമാധി. സമാധിയിൽ അങ്ങനെ ഒരു അനുഭവമാണ്, കാരണം വൃത്തി എന്ന് വെച്ച അനുഭവമാണ്. അങ്ങനെ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് വീണ്ടും അയാൾ ജാഗ്രതയിലേക്ക് വരുമ്പോൾ അതുവരെ അയാൾക്കുണ്ടായിരുന്ന പ്രപഞ്ചാനുഭവമല്ല പിന്നെയുള്ളത്. വീണ്ടും പ്രപഞ്ചാനുഭവം ഉണ്ടെങ്കിലും സാക്ഷാത്കാര ജ്ഞാനത്തിനെ അയാൾ സ്മരിക്കുന്നു. സമാധിയിലുണ്ടായ സാക്ഷാത്കാര ജ്ഞാനത്തിൻ്റെ സ്മൃതി അയാൾക്കുണ്ടാവും. അപ്പോൾ അയാൾ പ്രപഞ്ചം ഇല്ലാന്നറിഞ്ഞു സമാധിയിൽ. അതുകൊണ്ട് ഉണർന്നു വന്നാലും അയാളെന്ത് മനസ്സിലാക്കുന്നു, ഞാനില്ല എന്നറിഞ്ഞ പ്രപഞ്ചമാണ് ഞാൻ അനുഭവപ്പെടുന്നത്. അതിനാണ് പ്രപഞ്ച ബാധിതമായ പ്രപഞ്ചത്തിൻ്റെ ജ്ഞാനം ഉണ്ടാകുന്നതെന്ന് പറയുന്നത്. സമാധി പ്രപഞ്ചം ഇല്ലാന്നാണല്ലോ, അവിടെ ഇല്ലല്ലോ അയാൾക്ക്, ഇല്ലാന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടല്ലോ. അവിടെ ജ്ഞാനമുണ്ട്, ഉണ്ടാകാരോ പ്രപഞ്ച അനുഭവമില്ല. അപ്പൊ പ്രപഞ്ച അനുഭവരഹിതമായ ജ്ഞാനം ബ്രഹ്മജ്ഞാനമായ ഉണ്ടായി. തുടർന്ന് അയാൾക്ക് അതിനെ സ്മരിക്കാൻ പറ്റും. തുടർന്ന് കഴിഞ്ഞാൽ സ്മരിക്കാൻ പറ്റും. അതുകൊണ്ട് വീണ്ടും എന്ത് വരുന്നു, അയാൾക്ക് ഈ പ്രാപഞ്ചിക വൃത്തിയുണ്ടായി. ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായാലും, പ്രപഞ്ചാനുഭവം ഉണ്ടായാലും, അയാൾക്ക് അതുവരെ ഉണ്ടായതുകൊണ്ടുള്ള പ്രപഞ്ചാനുഭവം, ഞാനത് എന്താണ് ഞാനത് സമാധിയിലിരുന്നിപ്പോ അനുഭവിക്കാത്ത പ്രപഞ്ചമാണ്, ഇപ്പൊ ഇതിങ്ങനെ അനുഭവിക്കുന്നു, അതുകൊണ്ട് ഇത് സത്യം അല്ല. നമ്മൾ നല്ല ഉറക്കത്തിൽ കിടക്കുന്നു, പ്രപഞ്ചാനുഭവം ഇല്ല അവിടെ. ഉണർന്നു വരുമ്പോൾ പ്രപഞ്ചാനുഭവം, പക്ഷെ ഉറക്കത്തിൽ കിടക്കുമ്പോൾ നമുക്കെന്താണ്, പ്രപഞ്ചം ഇല്ല എന്നുള്ള അനുഭവം അവിടെ അനുഭവമില്ല. സമാധിയിൽ അങ്ങനെയല്ല, പ്രപഞ്ചം ഇല്ല എന്നുള്ള അനുഭവം ഉണ്ടെന്ന് വെച്ചാൽ പ്രപഞ്ച അനുഭവം ഇല്ല അവിടെ, അതയാൾ അറിയുന്നു. അയാളുടെ ബ്രഹ്മജ്ഞാനമുണ്ട്, പ്രപഞ്ചാനുഭവം ഇല്ല. ഇതൊക്കെ ഉണർന്നതിന് ശേഷം, ജാഗ്രതയിൽ വന്നതിന് ശേഷം ഇതെന്നെ ഓർക്കാൻ പറ്റും, ഞാൻ ബ്രഹ്മത്തെ അറിഞ്ഞു, പ്രപഞ്ചത്തെ അറിഞ്ഞില്ല. അപ്പൊ പ്രപഞ്ചം എന്തായിരുന്നു, പ്രപഞ്ച ബാധിതമായി, പ്രപഞ്ചം ഉണ്ടെങ്കിൽ അറിയണ്ടേ. അപ്പൊ ആ സമയത്ത് പ്രപഞ്ചാനം എന്തായിരുന്നു, പിന്നെ ഈ വീണ്ടും അനുഭവപ്പെടുന്നത്. അപ്പോ ഇല്ലാതായ പ്രപഞ്ചമാണ് വീണ്ടും അനുഭവപ്പെടുന്നത്. പിന്നെ അതെന്തുകൊണ്ടാണ്, അത് പ്രാരബ്ധ സംസ്കാരം കൊണ്ടാണ് അത് ബാധിതമാണ്, പക്ഷെ വീണ്ടും അനുഭവപ്പെടും. അപ്പോൾ ഇങ്ങനെ അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യാം, സമാധിയോട് താല്പര്യമുണ്ടെങ്കിൽ വീണ്ടും അയാൾക്ക് സമാധിയിലേക്ക് പോകും. ആ സമാധി ദൃഢമാണെങ്കിൽ അയാൾ സമാധി കുറേ സമയം ഇരിക്കും, പക്ഷെ വീണ്ടും എന്ത് ചെയ്യും, പ്രപഞ്ച സംസ്കാരം ദൃഢമായതുകൊണ്ട് വീണ്ടും അയാൾ സമാധി കളഞ്ഞിട്ട് ജാഗ്രതയിലേക്ക് വരും, വീണ്ടും പ്രപഞ്ചാനുഭവം. ഇതിങ്ങനെ മരണം വരെ തുടർന്നുകൊണ്ടേ, അങ്ങനെ തുടരുമ്പോൾ അയാൾക്ക് കൂടുതൽ കാലം ഇങ്ങനെ ഒരു സമാധി തന്നെ ഇരിക്കാൻ കഴിഞ്ഞാൽ അപ്പോ പ്രാപഞ്ചിക സംസ്കാരങ്ങൾ കുറഞ്ഞു. അങ്ങനെ ദീർഘകാല സമാധി ഇരിക്കുമ്പോൾ പ്രാപഞ്ചിക സംസ്കാരമില്ല. ഈ വൃത്തി അത് നശിക്കും. അതാണ് വൃത്തി ശൂന്യവും ബ്രഹ്മ കേവലം എന്ന് പറയുന്നത്. അവസാനത്തെ സ്ത്രീ വൃത്തി നശിച്ചാലും കേവലം ബ്രഹ്മം തന്നെയാണ് എപ്പം നശിച്ചാലും, പക്ഷെ വീണ്ടും വരും. വരാത്ത രീതിയിൽ വൃത്തി നശിക്കുന്നു. പക്ഷെ ഇതൊക്കെ ആരെ സംബന്ധിച്ച്? ഇവിടെ ഓർക്കണം, ആരെ സംബന്ധിച്ചാണ്? ആരാ യോഗി? ഇതൊക്കെ ആർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റൊരു വ്യവഹാരത്തിലേർപ്പെടാതെ നിരന്തര ഈ സമാധി, നിർവികൽപ്പ സമാധി, അതായത് ബ്രഹ്മാകാര വൃത്തി എന്ന് പറയുന്ന സമാധി എത്തിയതിന് ശേഷം മറ്റ് പ്രവൃത്തിയിൽ ഏർപ്പെടാതെ അതേ പ്രവൃത്തി തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഈ പറയുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകത്തുള്ളൂ. മറ്റൊരു പ്രവൃത്തിയിൽ ഏർപ്പെടണം, അയാൾ നിരന്തരം ഒരു കാര്യമേ ചെയ്യുക, എന്താണ്? സമാധി പരിശീലനം. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം ഈ പറയുന്ന രീതിയിൽ ബ്രഹ്മ കേവലം വൃത്തിശൂന്യമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അയാളുടെ പ്രാരബ്ധം നശിക്കുന്നു, പിന്നെ വൃത്തികൾ ഉണ്ടാകാനുള്ള പ്രാരബ്ധമില്ല. ഒരു പ്രാരബ്ധത്തിലും പിന്നെ വൃത്തികളൊന്നും ഉണ്ടാകുന്നില്ല. വൃത്തികളൊന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ പിന്നെ ശരീരം നിലനിൽക്കത്തില്ല. ശരീരം നശിച്ചു, പ്രാരബ്ധ ക്രമങ്ങളെല്ലാം ക്ഷയിച്ചു, ശരീരം നശിച്ചു. ബ്രഹ്മ കേവലം, ഇവിടെ പിന്നെ കേവലം ബ്രഹ്മം മാത്രം, പ്രപഞ്ചവും അനുഭവങ്ങളും. സഞ്ചിതാഗാമിയൊക്കെ എന്ത് വരുന്നു? സമാധി ഉണ്ടാകുമ്പോൾ തന്നെ നശിക്കുന്നു. ഇതെല്ലാം വിശ്വാസമാണ്, ഒന്നല്ല. ഈ പറയുന്ന മുഴുവൻ മനുഷ്യന്റെ വിശ്വാസമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അനുഭവം ഉണ്ടോ? ഉണ്ടോ? മേൻസാമ്പി ഉണ്ടോ? അത്രയും പേര് വിശ്വാസമുള്ളതല്ല ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളതാണ്, ഇങ്ങനെയൊക്കെ നടക്കുന്നു എന്നുള്ളതാണ്. ഇത് പഴയകാലം പോലെ എഴുതി വെച്ചിരിക്കുന്നു, ശങ്കരാചാര്യം പോലെ ഇങ്ങോട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. ഇക്കാര്യം ശങ്കരാചാര്യ തീർച്ച ആവർത്തിച്ചു പറയും. ദിഗ്ഭ്രമത്തിൻ്റെ കാര്യവും പറയും ഇവിടെ പറയുന്നു. അത് അത് കഴിഞ്ഞ് വരുന്ന എന്താണ് മരീചികളത്, ഇത് രണ്ട് ശങ്കരാചാര്യം പറയുന്നതാണ്. രണ്ട് ഉദാഹരണം ഭാഷ്യത്തിൽ ഒരു പുതിയ കാര്യമൊന്നുമില്ല. ഒരു അദ്വൈതത്തിന്റെ യോഗ പ്രക്രിയ, അത് സിദ്ധാന്തമാണ്. വിശ്വസിക്കുക എന്ന് വെച്ചാൽ നമുക്ക് സ്വയം അനുഭവം ഉണ്ടാവണം. അപ്പൊ ഞാൻ പറയുന്നുവെന്നിരിക്കട്ടെ, എനിക്ക് അനുഭവം ഉണ്ടെന്ന്, എനിക്കിത് അനുഭവം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? വിശദീകരിക്കാൻ പറ്റില്ല എന്നൊക്കെ നിങ്ങൾ പറയും, ആൾക്കാരെ പറ്റിക്കും. അനുഭവമില്ലെങ്കിലും അനുഭവം എന്ന് പറയാം. ഞാൻ പറയുകയാണെങ്കിൽ അത് ശരിയാവില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ബാക്കിയുള്ള എല്ലാ പരിപാടികളും നിർത്തിയിട്ട് ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരിക്കും. ഒരു വല്ലപ്പോഴും ഇങ്ങനെ സമാധി എന്ന് തുടർന്ന് വന്നിട്ട് പറഞ്ഞിട്ട് പെട്ടെന്നങ്ങ് സമാധി പോകും. പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. സമാധിയിൽ നിന്ന് വന്നതിന് ശേഷം എങ്ങനെ? അങ്ങനത്തെ സമാധി കുറിച്ചല്ല പറയുന്നത്, അതൊക്കെ കിറുക്ക് സമാധിയാണ്. ഇവിടെ പറയുന്നത് എന്താണ്? ശാസ്ത്രീയമായ സമാധിയാണ്. വെറുതെ ഇരിക്കുമ്പോൾ അങ്ങ് സമാധി പോകാറുണ്ട്. ഇതൊരാൾ ഒരുപാട് പരിശീലനം ചെയ്ത് അഭ്യാസം കൊണ്ട് നേടിയെടുക്കുന്നതാണ്. മറ്റിങ്ങനെ തനിയെ അങ്ങ് പോകുന്ന എപ്പിലെപ്സിയും പറ്റുമാണ്. ഇതങ്ങനെ പോകുന്ന ബോധമില്ലാതെ അവൻ വീണ്ടും വരും. അത് ആ വ്യക്തിക്ക് നിയന്ത്രണം കാണത്തില്ല. അതും ഇതുമായിട്ട് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ വളരെ പ്രയാസപ്പെട്ട് ബ്രഹ്മാകാര വൃത്തി എന്ന് പറയുന്ന ഒരവസ്ഥയിൽ എത്തിച്ചേർന്നു. ചേർന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഈ ലോകത്തിലെ ഒന്നിനോടും താല്പര്യം വരത്തില്ല. അപ്പോ അയാൾ ആ സമാധിയിൽ നിന്ന് ഉണർന്നു വന്നു കഴിഞ്ഞാൽ വീണ്ടും അയാൾ ശ്രമിക്കുന്നതിന് വേണ്ടിയായിരിക്കും, സമാധി ഇരിക്കാനായിരിക്കും. അതായിരിക്കും. അല്ല ഇരുന്ന് എന്താണ് വ്യാഖ്യാനിക്കുകയോ പഠിപ്പിക്കുകയോ പ്രവർത്തനങ്ങൾ ചെയ്യുകയോ ഒന്നും ആയിരിക്കില്ല. എന്തുകൊണ്ടാണ് ചെയ്യുന്നില്ല? ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ച് ലോകമില്ല. തൻ്റെ ശരീരം പോലുമില്ല, ലോകമില്ല. ഇല്ലാത്ത ലോകത്തിൽ പിന്നെ എന്ത് പ്രവർത്തിക്കാൻ? ഒന്നും പ്രവർത്തിക്കുകയാണ്. ലോകമേ ഇല്ല. നന്മയും തിന്മയില്ല, ധർമ്മവും അധർമ്മവും ഇല്ല, ശരിയും തെറ്റുമില്ല, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ല. അതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ആവശ്യമാണ്. ഇല്ലാത്തതിന് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കും? നിഴലിനോട് ആരെങ്കിലും യുദ്ധം ചെയ്യും. അപ്പൊ അയാൾ ഉണർന്നു വരുമ്പം അയാൾ കാണുന്ന എന്താണ്? അസത്യമായ പ്രപഞ്ചമാണ് അയാൾ കാണുന്നത്. അതല്ല ഓർക്കുന്നു, ഇത് എന്താണ്? ഇത് ഒരു തോന്നൽ മാത്രമാണ്. അപ്പോ അങ്ങനെ തോന്നുന്ന ഒരാളാണ് ഇത് സത്യമെന്ന് കരുതി ഇതിലെന്തെങ്കിലും പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അപ്പൊ അയാളെന്ത് ചെയ്യുന്നു? വീണ്ടും ആ സമാധി ഇരിക്കാനാണ് ആയിരിക്കും അയാളുടെ അയാളുടെ മനസ്സിൽ പിന്നെ ഒരു സംസ്കാരമേ ഉള്ളൂ. കാരണം മനസ്സ് സംസ്കാരത്തിനനുസരിച്ചാ പ്രവർത്തിക്കും. സമാധി പോയി കഴിഞ്ഞാൽ സമാധി സംസ്കാരം വളരെ പ്രബലമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും തിരിച്ച് സമാധിയിലേക്ക് നമ്മുടെ സംസ്കാരം അനുസരിച്ചല്ലേ പ്രവർത്തിക്കുന്നത്. ആ പ്രബലമായ സംസ്കാരം വരുമ്പോൾ പിന്നെ ഈ പ്രാപഞ്ചികമായ സംസ്കാരം പ്രാരബ്ധം കൊണ്ടും ഉണർന്നു വന്നാലും അതിനെയൊക്കെ ബാധിച്ചിട്ട് വീണ്ടും അയാൾക്ക് സമാധി പോയേ പറ്റൂ. എനിക്ക് വിശപ്പ് വരും, ഞാൻ വിചാരിച്ചാൽ വിശക്കാതിരിക്കാൻ പറ്റും. വിശപ്പൊന്നും വിശന്നേ പറ്റും. അതുപോലെ എന്തുകൊണ്ട്? അതൊരു പ്രബല സംസ്കാരമാണ്. ഒരു സംസ്കാരം മറ്റുള്ള എല്ലാ സംസ്കാരങ്ങളെക്കാളും പ്രബലമായ സംസ്കാരമാണ് സമാധി സംസ്കാരം. ആ പ്രബലമായ സംസ്കാരം വന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഇങ്ങോട്ട് വന്ന് എന്താണോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് എന്താണ്? തട്ടിത്തട്ടി പെരുക്കി അങ്ങനെ ഒരു സമാധി പോകണ്ട. പോയാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റും. അപ്പോ ഇവിടെ മറ്റ് പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാം, കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇങ്ങനെയൊക്കെയാണ് അപ്പോ കർമ്മരംഗത്തേക്ക് വരുന്ന അങ്ങനെയാണ്. പിന്നെ ആട്ടെ എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ ആട്ടെ എന്ന് പറഞ്ഞു തൻ്റെ പ്രവർത്തനങ്ങളെല്ലാം അവസാനിപ്പിച്ച് പിന്നെ അങ്ങനെ ഒരു സമയം ഉണ്ടാകത്തില്ല. അങ്ങനെ ഒരു സമയം എന്ന് പറയും. കാരണം പ്രവർത്തിക്കാൻ ഒരുപാടുണ്ടല്ലോ. അപ്പൊ ജീവിച്ചിരിക്കുന്ന കാലം മുഴുവൻ എന്ത് ചെയ്യാം? കഷ്ടം തീരം പിടിച്ചോ മധുരയാത പിടിച്ചോ കിടക്കുന്നു, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. അപ്പോ പിന്നെ മുക്തി. ഇപ്പൊ ഗുരു മുക്തനായ മുക്തിക്ക് സമാധിയുടെ ആവശ്യമില്ല. സമാധി എന്ന് പറയുന്ന ഒരു സൈഡ് ബിസിനസ്സാണ്. തത്വജ്ഞാനം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഒരാള് മുക്തനാണ്. ഒരു സമാധിയുടെ ആവശ്യം. ഗുരു പറയുന്നതനുസരിച്ചാണെങ്കിൽ ഒരു സമാധി ഉപേക്ഷിച്ച തത്വജ്ഞാനി ആയതുകൊണ്ട് എന്ത് ചെയ്തു? മുക്തനായി. ഭഗവതികാരനെ പോലെയുള്ളവർ പറയും സമാധി വേണമെന്നാണ്, കൂടിയേ തീരുന്നു. അങ്ങനെ അഭിപ്രായങ്ങളുണ്ട്. സമാധി യോഗികളോ അങ്ങനെയോ പറയും. യോഗികൾ പറയുന്നത് എന്താണോ സമാധി കൂടിയേ തീരുന്നതാണ്. പക്ഷെ അങ്ങനെ അദ്വൈതക്ക് അങ്ങനെ അഭിപ്രായമില്ല. സമാധി വേണമെന്ന് അറിവ് തന്നെ സമാധി, വേറെ സമാധി എന്ന് പറയും. ആത്മാവ് തന്നെയാണ് സമാധി, വേറെ സമാധിയുടെ ആവശ്യം. മുക്തിക്ക് ജ്ഞാനം മതി, സമാധി വേണം. അങ്ങനെ പിന്നെ ഇവിടെ ഈ സമാധിയെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നത് ഇതെല്ലാ ശാസ്ത്രങ്ങളിലും വർണ്ണിച്ചിരിക്കുന്നു. എല്ലായിടത്തും ഇത് വർണ്ണിച്ചിട്ടുണ്ട്. ബ്രഹ്മവിത്താകുന്നതിന് സമാധിയാണ്, സമാധിയുടെ ഒന്നും ആവശ്യമില്ല. ബ്രഹ്മജ്ഞാനിക്ക് സമാധിയുടെ ആവശ്യമില്ല. ഇനി ഒരാൾക്ക് സമാധി ജ്ഞാനം കിട്ടിയാണെങ്കിൽ പറയാം ബ്രഹ്മജ്ഞാനിയാണ്. സമാധിയുടെ ജ്ഞാനം എന്ന് വെച്ചാൽ ജ്ഞാനം തന്നെ സമാധി, രണ്ടാകാര വൃത്തി തന്നെ സമാധി, അത് തന്നെ ജ്ഞാനം. അങ്ങനെയുള്ള ഒരാളി ബ്രഹ്മവിത്തത്വം, ബ്രഹ്മത്തെ അറിഞ്ഞവൻ, സമാധിയിൽ ബ്രഹ്മത്തെ അറിഞ്ഞവൻ എന്ന് പറയും. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ അടുത്ത് ഒന്ന് രണ്ട് മൂന്ന് സ്റ്റെപ്പുകളിലേക്ക് പോകണോ പോകണ്ടേ എന്നുള്ളത് അവരവരുടെ തീരുമാനമാണ്. പോയില്ലെങ്കിലും മുക്തം തന്നെ, ബ്രഹ്മവിത്ത മുക്തം തന്നെ. അതിനുവേണ്ടി അതുകൊണ്ടാണ് സമാധി ആവശ്യമില്ല എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നല്ല, സമാധി ഇല്ലെങ്കിലും പറയാം ബ്രഹ്മമുക്തം. സമാധി ഇല്ലെങ്കിലും എന്താണ്? തത്വജ്ഞാനമുള്ളവൻ ബ്രഹ്മവിത്താണ്. സമാധിയുടെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇതൊരു സമാധിയുടെ പറയെ പോകാതെ പറഞ്ഞ എന്താണ് തട്ടി തട്ടിപ്പെരുക്കി ഒരു സമാധിയുടെ പറയെ പോയാലും ഇതൊന്നും നടക്കത്തില്ലായിരുന്നു, ഇവരുടെ പ്രവർത്തനം നടക്കില്ലായിരുന്നു. സമാധിയിരുന്ന് ബ്രഹ്മവി വരിഷ്ഠൻ വരാൻ വരിയാൻ വരിഷ്ഠനായിട്ട് മുക്തനായി പോയാൽ പിന്നെ ഈ കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കും. പിന്നെ ഈ ആവേശം എന്ന ആൾക്കാർ പ്രസംഗിക്കുന്ന എല്ലാം അതുകൊണ്ട് ഒരു ബ്രഹ്മവിത്തമാണ്, ഒരു വരിഷ്ഠനുമാണ്, അതാണ് ഉറപ്പാണ് ഓണാണ് എന്നൊക്കെ ഇങ്ങനെ പ്രസംഗിക്കും. ഇത് കാര്യം മനസ്സിലാക്കാതെ എന്നിട്ട് അവരും വേണമെങ്കിൽ പറയും ഞാനും കുറേയൊക്കെ ആയിട്ടുള്ളതെന്ന് പറയും. ഇതുകൂടെ പറയും നിങ്ങൾ പറഞ്ഞാലേ ആൾക്കാർ, കാരണം ഗുരു ഇത് എഴുതി വെച്ചിരിക്കല്ലേ വരിയാൻ വരിഷ്ഠൻ. അപ്പൊ വരിഷ്ഠൻ എന്ന് പറഞ്ഞില്ലെങ്കിൽ ഗുരു എന്തോ ഡിഗ്രി കുറവൊന്നല്ലേ വിചാരിക്കത്തുള്ളൂ ആൾക്കാർ. അത് ഒരു വസിഷ്ഠത്തിൽ എഴുതിയിരിക്കുന്ന ഗുരു അതുപോലെ എഴുതി വെച്ചിരിക്കും. ഇങ്ങനെയൊക്കെ ഉണ്ട് അദ്വൈതത്തിൽ, ഇങ്ങനെയൊക്കെയുള്ള പ്രക്രിയകളുണ്ട്, ഇങ്ങനെയൊക്കെ സമാധിയുണ്ട്, ഇങ്ങനെയൊക്കെ ആകാം എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. പദ്യങ്ങൾ ക്രമമായി പറയണമെന്ന് പറഞ്ഞാൽ പരസ്പര ബന്ധം കിട്ടത്തില്ല. നമ്മൾ പദ്യങ്ങൾ പരസ്പര ബന്ധം കണ്ടെത്തി പറയും. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, എന്നാലേ അതുമിതുമായിട്ടുള്ള ബന്ധങ്ങൾ കിട്ടത്തുള്ളൂ. എന്ന് പറയുന്നത് എന്താണ്? സർവം വിശ്വം വിവേകദശയെങ്കിൽ അഴിഞ്ഞ് അസ്വസ്ഥമാകിലും അത് ഇന്ദ്രിയദൃശ്യമാകും. ദൃക്കിന് ഭ്രമമിടയിലും ഇങ്ങ് ഇവന്റെ ദൃക്കിന് ദിക്ക് പുനരങ്ങനെ തന്നെ ചിരം കാണാം. ചിരം കാണാന്ന് വെച്ചാൽ വളരെ കാലം കാണാം. ഇതിനെ ദിഗ്ഭ്രമം എന്ന് പറയും. ഇവിടുത്തെ ഇപ്പൊ കിഴക്കെന്ന് പറയുന്ന ഏതാണ്? ഇതൊക്കെ നമുക്ക് പരിചയമാണ്. പരിചയമാണ് നമുക്ക് ഉറപ്പുണ്ട്. ഇതാണ് കിഴക്ക്. കുറെ കാലം ഇവിടെ താമസിച്ചു. മറ്റൊരു സ്ഥലത്ത് നിന്ന് ഈ ഇവിടെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് ചിലപ്പം ദിക്ക് വേറെ ഒന്നാണെന്ന് തോന്നും. അതാണെന്നും ഇതാണെന്നും ഒക്കെ തോന്നും. അതിനാണ് ദിഗ്ഭ്രമം എന്ന് പറയുന്നത്. അങ്ങനെ തോന്നുന്നു. നമ്മൾ പുതിയ സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ അങ്ങനെ ഭ്രമമുണ്ടാവും. അതുകൊണ്ടാണ് ചോദിക്കേണ്ടി വരുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ഉദയം കാണും. ഉദയം കണ്ടാൽ പ്രശ്നമുണ്ട്. ഉദിക്കുന്ന കണ്ടിട്ട് ഇതാണ് കിഴക്കെന്ന് പറയും. ഉദയം കാണുന്നില്ല, അല്ലെങ്കിൽ നട്ടുച്ചയ്ക്കാണ്, സൂര്യനെ കാണാൻ പറ്റുന്നില്ല, മേഘമാണെങ്കിൽ സംശയം വരും. ദിഗ്ഭ്രമം സംശയം വരുകയല്ല, നമുക്ക് ഒരു ദിക്ക് തോന്നും. അപ്പോൾ രാത്രിയാണെങ്കിലും ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ദിക്ക് തോന്നും. പകലാണെങ്കിലും തോന്നും, സൂര്യനെ കാണുമെന്നില്ല. പക്ഷേ അത് ശരിക്കും കിഴക്കായിരിക്കില്ല. അപ്പൊ നമ്മളൊരു പുതിയ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് കിഴക്ക് തെക്കാണെന്നോ വടക്കാണെന്നോ ഒക്കെ തോന്നുകയാണെങ്കിൽ അതാണ് ദിക്കിൻ ഭ്രമം എന്ന് പറയുന്നത്. ഉദയം കാണുമ്പോഴത്തേക്കും നമുക്കത് മാറും. ഇതാണ് കിഴക്കെന്ന് മനസ്സിലാവും. ആരെങ്കിലും പറഞ്ഞു തന്നാലും മതി, മനസ്സിലാവും. പക്ഷേ അടുത്ത വർഷം വീണ്ടും മനസ്സിലായി കഴിഞ്ഞാൽ കിഴക്ക് ഇതാണെന്ന് മനസ്സിലായാൽ അടുത്ത ദിവസം നോക്കുന്നു അതാണ് കിഴക്ക്. അപ്പൊ ദിക്കിന്റെ ഭ്രമം മാറിയാലും എന്താണ്, ഏത് ദിക്ക് ആണ് ഭ്രമം, വീണ്ടും തുടരും. ഭ്രമം മാറിയാലും ഭ്രമം വീണ്ടും തുടരും. അതിനാണ് ഈ ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ ഭാസ്കർ എന്തൊക്കെ അബദ്ധങ്ങളൂടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ. പുള്ളി എന്തോ മനസ്സിലാക്കിയെന്നൊക്കെ പറഞ്ഞു. പുള്ളിക്ക് ഒരു യുഗം മനസ്സിലായിട്ടില്ല. പദ്യത്തിൻ്റെ അടുത്ത് മനസ്സിലായി, ആശയം പിടികിട്ടില്ല. വേറെ ഞാൻ കണ്ടില്ല. അപ്പൊ ദിക്കിന്റെ ഭ്രമം മാറിക്കഴിഞ്ഞാൽ എന്തുവരും? നമുക്ക് വീണ്ടും അത് തോന്നും. അപ്പൊ ഭ്രമം മാറിയിട്ട് വീണ്ടും അത് തോന്നുകയാണെങ്കിൽ സത്യം അറിഞ്ഞിട്ട്, സത്യം അറിഞ്ഞാലും തോന്നും. അതിന് തോന്നലെന്നേ പറയും. അത് പറയും എന്താ അങ്ങനെ തോന്നും അത്രേ. ഞാൻ വേറെ വിശദീകരണമൊന്നും, ഭ്രമം മാറി പക്ഷെ വീണ്ടും തോന്നും. അതുപോലെ തന്നെ പറയുന്നത് എന്താണ്? സർവം വിശ്വം ഈ സമ്പൂർണ്ണ പ്രപഞ്ചവും വിവേകദശയിങ്കൽ സമാധി അഖണ്ഡാകാര വൃത്തി ഉണ്ടായിരിക്കുന്ന ആ സമയത്ത് ആ സമാധി ഇരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം എന്ത് വരുന്നു? അഴിഞ്ഞ് വിശ്വം എന്ത് ചെയ്യുന്നു? അഴിഞ്ഞു പോകുന്നു. അഴിഞ്ഞു പോകുക എന്ന് വെച്ചാൽ അനുഭവത്തിന് വിഷയമല്ലാതാവും. വിശ്വം അനുഭവ വിഷയമാണ്. അഴിയും വേറെ സ്ഥലത്തും ഉപയോഗിച്ചിട്ടുണ്ട്. കഴിഞ്ഞു പോകുക എന്ന് വെച്ചാൽ അതാണ് നമ്മുടെ അനുഭവത്തിൽ നിന്ന് പോകുക. സമാധി ഇരിക്കുന്നതാണ് പിന്നെ പ്രപഞ്ചത്തിൻ്റെ അനുഭവം ഇല്ല. അസ്വസ്ഥമാകും. കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? അസ്വസ്ഥമാകും. സ്വസ്ഥം എന്ന് വെച്ചാൽ സ്വയം നിലനിൽക്കും, അസ്വസ്ഥം എന്ന് വെച്ചാൽ സ്വയം നിലനിൽക്കാതെ ആകും. അത് സ്വയം നിലനിൽക്കുന്നില്ല എന്ന് പറയാൻ എന്താണ് കാരണം? ഇത് നിലനിൽക്കുന്ന അവിദ്യ ആശ്രയിച്ചിട്ടാണ്. സമാധിയുടെ അവിദ്യ നശിച്ചു, പിന്നെ അതിന് നിലനിൽക്കാൻ പറ്റില്ല, സ്വയം നിലനിൽക്കാൻ പറ്റില്ല. അവിദ്യ ആശ്രയിച്ച് നിലനിൽക്കുന്ന ഒന്നിനും അവിദ്യ നശിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ നിൽക്കും? നിലനിൽക്കത്തില്ല. എന്ത് നിലനിൽക്കത്തില്ല? വിശ്വ. അപ്പൊ വിശ്വമില്ല, സമാധിയുടെ സ്ഥിതി ഇതാണ്. അങ്ങനെയാണെങ്കിലും അതിന്ദ്രിയ ദൃശ്യമാകും. എപ്പോ? എപ്പോഴാ? സമാധിയിൽ നിന്ന് ജാഗ്രതയിലേക്ക് വരും. സമാധിയിൽ നിന്ന് ജാഗ്രതയിലേക്ക് വരും. ഈ കാര്യങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങൾ അഴിഞ്ഞു പോവുക, നിലനിൽക്കാതിരിക്കുക എന്നൊക്കെ പറയുന്ന സമാധിയിലെ സംഭവിക്കും. അനുഭവത്തിന് വിഷയമാകാതിരിക്കണമെങ്കിൽ സമാധി വേണം. അനുഭവത്തിന് സുഷുപ്തി പ്രപഞ്ച അനുഭവത്തിന് വിഷയമല്ല, പക്ഷെ അത് അസ്വസ്ഥം നിലനിൽക്കില്ലെന്ന് പറയാൻ പറ്റില്ല ഒരാൾക്ക്. അയാൾ കാണുന്നതന്നെയുള്ളൂ. സമാധിയിൽ അങ്ങനെയല്ല, അയാൾക്കറിയാം ഇത് അനുഭവത്തിന് വിഷയമാകുന്നില്ല, പിന്നെ പ്രപഞ്ചമേ ഇല്ല, ബ്രഹ്മജ്ഞാനമുണ്ടാകും. ബ്രഹ്മജ്ഞാനത്തിൻ്റെ കാര്യം പറയണം, അത് സമാധിയാകുന്ന ബ്രഹ്മജ്ഞാനം. അത് കഴിഞ്ഞ് വീണ്ടും ഉണരുമ്പോൾ തോരുന്നു ഇന്ദ്രിയ ദൃശ്യമാകും. വീണ്ടും അനുഭവത്തിന് വിഷയം. ഇന്ദ്രിയ ദൃശ്യമാകുമെന്ന് വെച്ചാൽ അനുഭവ വിഷയം പ്രപഞ്ചം. അപ്പോൾ അയാൾക്ക് മനസ്സിലാകുന്നു സമാധിയിൽ ഇല്ലാതിരുന്ന, അതുകൊണ്ട് താൻ അസത്യമെന്ന് മനസ്സിലാക്കിയ ആ പ്രപഞ്ചമാണിപ്പോ വീണ്ടും കാണുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോ ഒരു ചോദ്യം വരും, ഭ്രമം മാറിയല്ലോ, പിന്നെ എങ്ങനെയാ ബ്രഹ്മവിഷയം വീണ്ടും കാണുന്നത്? സമാധിയിൽ ഭ്രമം മാറിയില്ലേ? അവിദ്യ നശിച്ചു, അവിദ്യകാര്യമായ പ്രപഞ്ചാനുഭവമില്ല, പിന്നെ എന്താ ഭ്രമം? പിന്നെ ഭ്രമമൊന്നുമില്ല. പിന്നെങ്ങനെ അയാൾ മനസ്സിലാക്കുന്ന എന്താണ്? എനിക്കൊരവസ്ഥയിൽ പ്രപഞ്ചാനുഭവം ഉണ്ടായില്ല, പ്രപഞ്ചം അപ്പൊ ഇല്ലായിരുന്നു, ഇതൊക്കെ അയാൾ പിന്നെ ചിന്തിക്കുകയാണ് സമാധി എന്ന് പറഞ്ഞതിന് ശേഷം. അത് സത്യമാണെങ്കിൽ എന്താണ്? അതവിടെ നനതുന്നതിന് സത്യമല്ല, പ്രപഞ്ചം മിഥ്യയാണ്. അത് ഉണർന്നേറ്റ് ചിന്തിക്കുകയാണ്. സമാധി ചിന്തയൊന്നുമില്ല. സമാധിയിലായത് ബ്രഹ്മാനുഭവം മാത്രം, പ്രപഞ്ചാനുഭവം ഇല്ല, ഇത്രയേ ഉള്ളൂ. ഉണർന്നതിന് ശേഷമാണ് അയാൾ ഇതൊക്കെ ചിന്തിക്കുന്നത്. സമാധിയിൽ ബ്രഹ്മാനുഭവം ഉണ്ടായിരുന്നു, പ്രപഞ്ചം അനുഭവപ്പെട്ടില്ല, അവിദ്യയുടെ അനുഭവം ഉണ്ടായില്ല. അപ്പൊ ഈ പ്രപഞ്ചത്തിന് എന്ത് സംഭവിച്ചു? പ്രപഞ്ചം ആ സമയത്ത് നശിച്ചു പോയായിരുന്നു. ഈ പ്രപഞ്ചം അസത്യമാണ്, ഇതൊക്കെ ഉണർന്നതിന് ശേഷം ചിന്തിക്കുകയാണ്. പക്ഷേ പിന്നെ എന്തുകൊണ്ട് ഇതിങ്ങനെ കാണുന്നു? അയാൾ മനസ്സിലാക്കുന്നു ഈ പ്രപഞ്ചാനുഭവം എനിക്ക് മുമ്പുണ്ടായിരുന്ന ഒരു ഭ്രാന്തിയായിരുന്നു, അതുകൊണ്ടാണ് അത് ബാധിച്ചു പോയത്. സ്ഥിരമാക്കണ വലിയ പാടാണ്. എത്ര കാലം സ്ഥിരമാക്കും? സ്ഥിരമാക്കാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകൾ കേട്ടു, കഴിഞ്ഞതിൻ്റെ അതിൻ്റെ മുമ്പിലത്തെ ക്ലാസ്സുകൾ, സമാധി സ്ഥിരമാകില്ല എന്ന് ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട്. ആ സമാധി എന്ന് പറയുന്ന അടുത്ത നിമിഷം അതൊന്ന് നഷ്ടപ്പെട്ടു. വീണ്ടും നമ്മൾ അതൊക്കെ ചെയ്യണം, വീണ്ടും കൊണ്ടുവരണം, വീണ്ടും നഷ്ടപ്പെടും. ആ ധ്യാനം പോലെ, കാരണം അതൊരു മാനസിക വൃത്തിയാണ്. മാനസിക വൃത്തികളൊന്ന് നശിച്ചു പോകും. സമാധി എന്ന് പറയുന്നത് മാനസിക വൃത്തി. ഇതും എന്ത് സമാധി? സാധാരണ സമാധി എന്നാണ് ഇവിടെ പറയുന്നത്. ബ്രഹ്മ സാക്ഷാത്കാരത്തെക്കുറിച്ചാണ്. സമാധി പലതരത്തിലുണ്ട്. നമ്മൾ കുട്ടിച്ചാത്തനെ കണ്ടാലും സമാധിയാണ്. ഇങ്ങനെ ധ്യാനി വരികയും പെട്ടെന്നൊരു കുട്ടിച്ചാത്തൻ വന്നു, അത് സമാധി തന്നെയാണ്. അതൊന്നുമല്ല ഇവിടെ പറയുന്നത്. ശിവൻ വന്നു, വിഷ്ണു വന്നു, കൃഷ്ണൻ വന്നു, ആര് വന്നാലും ഈ പറയുന്നത് അതൊന്നുമല്ല. അത് നമ്മുടെ മനസ്സിൽ ഓരോന്നിങ്ങനെ തോന്നുന്നു. അതിന് മുമ്പിൽ കാര്യമുണ്ട്. നമ്മൾ എന്തിനാണോ വിചാരിച്ചുകൊണ്ടിരുന്നത് ചിലപ്പോൾ അത് വരും, ചിലപ്പോൾ വിചാരിക്കാത്തത് വരും. അതൊക്കെ മനസ്സിൻ്റെ ഓരോ ഇതാണ്. അതിനൊരർത്ഥമുണ്ട്. പിന്നെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നതാണോ വരികയാണെങ്കിൽ നമുക്കൊരു സന്തോഷമൊക്കെ ഉണ്ടാവും. ഞാൻ വിചാരിച്ച് വന്നല്ലോ എന്ന്. പക്ഷെ വിചാരിച്ച് വരണമെന്ന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. വിചാരിക്കാത്ത എന്ത് വരും? എങ്ങനെ? ആ അങ്ങനെ വിചാരിക്കുന്നതെന്ന് അറിയത്തില്ല. ചില വിചാരിക്കാത്തതാണ്. അതുപോലെ കാരണം ഇത് മനസ്സുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. മനസ്സിൽ എന്തെങ്കിലുമൊക്കെ വരും, ചിലപ്പോൾ വിചാരിച്ചു വരും, ചില വിചാരിക്കാത്ത വരും. എല്ലാം അങ്ങനെ തന്നെ. എല്ലാം മനസ്സിനെ ആശ്രയിച്ചല്ലേ പോകുന്നു. ഇവിടെ അങ്ങനെ തന്നെ. അതിന് വലിയ കാര്യമില്ലെന്നാ പറയും. അങ്ങനെയൊക്കെ വരികയും പോവുകയൊക്കെ ചെയ്യുന്നതിന് കാര്യമില്ല. അത് സാധാരണ മനുഷ്യന് കൊടുക്കുന്ന ഉപദേശം, സാധാരണ മനുഷ്യന് കൊടുക്കുന്ന ഉപദേശമാണ് പാവം ചെയ്ത ജീവികൾ. ഇവിടെ പറയുന്ന അതല്ല, ഇവിടെ സമാധിയെ കുറിച്ചാണ് പറയുന്നത്. അത് ഇതുമായിട്ട് ബന്ധമുണ്ട്. ഇവിടെ വലിയ കാര്യമാണ് പറയുന്നത്. അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്? സമാധി എന്ന് തുടർന്ന് വരുമ്പോഴും വീണ്ടും ഇതൊക്കെ അനുഭവപ്പെടുന്നു. അസത്യം ഒന്ന് മനസ്സിലായി വീണ്ടും അനുഭവപ്പെടുന്നു. ഇതെന്താ വീണ്ടും അനുഭവപ്പെടുന്നത്? അപ്പൊ മനസ്സിലായല്ലോ അയാൾക്ക് ഇതൊക്കെ ഒരു ഭ്രാന്തിയാണ്, ബ്രഹ്മമാണെന്ന് മനസ്സിലായി. അത് ബ്രഹ്മങ്ങളുടെ ഒരു പൊതു സ്വഭാവമാണെന്നാണ് പറയുന്നത്. ഒരു ബ്രഹ്മസ്ഥലത്ത് ബ്രഹ്മം മാറിയാൽ, നമ്മൾ യാഥാർത്ഥ്യം മനസ്സിലാക്കിയാലും വീണ്ടും ബ്രഹ്മം വീണ്ടും അനുഭവപ്പെടാം. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവും. ഇത് കിഴക്കിനാണെന്ന് ശരിക്കും അറിഞ്ഞു കഴിഞ്ഞു വീണ്ടും നമുക്ക് ഒരു ഭ്രമം തോന്നുകയാണ്, അതാണ് കിഴക്കുന്നത്. സംഭവിക്കും. പക്ഷേ സത്യം അറിഞ്ഞതിന് ശേഷമാണ് സംഭവിക്കുന്നത് എന്നുള്ള വ്യത്യാസമാണ്. മുമ്പ് സത്യമേ അറിഞ്ഞില്ല, നമ്മൾ അത് തന്നെ കിഴക്കെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, സത്യം അറിഞ്ഞതിന് ശേഷം വീണ്ടും അത് തോന്നുന്നു. അതാണ് സമാധിയിൽ നിന്ന് ജാഗ്രതയിലേക്ക് വരുന്നവൻ വീണ്ടും പ്രപഞ്ചാനുഭവം ഉണ്ടാവും. ഇന്ദ്രിയങ്ങളെന്ന് പറയുന്നത് എന്താണ്? അതിന് സത്യമാണെന്നോ അസത്യമാണെന്നോ അങ്ങനെയുള്ള വകതിരിവൊന്നും അവനില്ല. ഇന്ദ്രിയങ്ങൾ നമ്മൾ ഉണർന്നിരിക്കുകയാണെങ്കിൽ ചുറ്റും കാണുന്ന വിഷയങ്ങളിലൂടെ അത് പ്രവർത്തനവും പ്രത്യപ്രവർത്തനവും നടന്നുകൊണ്ടിരിക്കും. അതിന് സത്യാസത്യം എന്നൊക്കെ പറയുന്ന ചിന്തകളൊക്കെ വരുന്ന ഇന്ദ്രിയങ്ങളുമായിട്ട് ബന്ധമില്ല. അതൊക്കെ മനസ്സിലാണ് നടക്കുന്നത്. ശരിയാണ് അല്ല, ഇന്ദ്രിയങ്ങൾക്ക് അതിനൊന്നും ഒരു പങ്കുമില്ല. അത് കാണും അത്ര. ഇന്ദ്രിയങ്ങൾക്ക് അതിൽ പങ്കില്ല. ഇന്ദ്രിയങ്ങളെ സംബന്ധിച്ച് സത്യമാണോ അസത്യമാണോ അങ്ങനെയുള്ള അങ്ങനൊരു വിഷയമേ ഇല്ല. അത് മനസ്സാണ് തീരുമാനിക്കുന്നത്. സമാധി സമാധി സമാധി എന്ന് പറയുന്നത് മറന്ന കാര്യമാണെങ്കിൽ പറയുന്നത്. ജീവൻ മുക്തി എന്ന് പറയുന്നത് അതിനെ സമാധിയോട് ബന്ധപ്പെടുത്തിയും ബന്ധപ്പെടുത്താതെയൊക്കെ പറയാം. ഇപ്പൊ സമാധിയിൽ നിന്ന് ഇപ്പോൾ ഒരാൾ ഉണർന്നു ഉണരുക എന്ന് വെച്ചാൽ സമാധിയിൽ നിന്ന് ജാഗ്രത വന്നു. ഉണരുക എന്ന് പറയുമ്പോൾ നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നവർ ധരിച്ചു. ഇങ്ങനെ ഒരു ഉണരുന്നും കൂടെ ഇല്ല. അയാൾ സമാധിയിൽ നിന്ന് എന്ത് ചെയ്യുന്നു, നേരത്തെ പറഞ്ഞതുപോലെ സംസ്കാരം കൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നു, ജാഗ്രതയിലേക്ക് വരുന്നു. ജാഗ്രതയിലേക്ക് വരുമ്പോൾ അയാൾക്ക് ഒരുപാട് തിരിച്ചറിവുണ്ടാകുന്നു. പ്രപഞ്ച സത്യമല്ല, ആത്മാവാണ് സത്യം, അതാനന്ദ സ്വരൂപമാണ്, ഇങ്ങനെയൊക്കെ ഒരുപാട് തിരിച്ചറിവുണ്ടാകും. ഇങ്ങനെ തിരിച്ചറിയാവുന്നുണ്ട് അയാൾ സ്വയം മനസ്സിലാക്കും, ഞാനീ എന്നിൽ അവിദ്യ നശിച്ചു, അപ്പൊ ഞാൻ മുക്തനായി. അവിദ്യ നശിച്ചുകൊണ്ടെന്തായി, അയാൾ മുക്തനായി, പക്ഷെ മരിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ജീവിച്ചിരിക്കുന്നു, മുക്തനായിരിക്കുന്നു, അപ്പൊ ജീവൻ മുക്തൻ. അങ്ങനെ അതിനെ സമാധിയുമായിട്ട് ബന്ധപ്പെടുത്തി പറയും. സമാധി ഇല്ലെങ്കിലും ഒരാൾക്ക് പറയാം ജീവൻ മുക്തനാണ്. സമാധി നിർബന്ധമില്ല, സമാധി ഉണ്ടെങ്കിലും ആവാം. സമാധി ഇല്ലെങ്കിലും അയാളെ തത്വത്തെ അറിഞ്ഞിരിക്കുന്നു. ശരിയായ രീതിയിൽ അയാൾക്ക് നിശ്ചയാത്മകമായ ബോധമുണ്ട്. അയാൾക്കും പറയാം ഞാൻ മുക്തനാണ്, സമാധി വേണമെന്ന് നിർബന്ധമില്ല. സമാധികളെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ മെച്ചം എന്ന് വേണമെങ്കിൽ പറയാം. പരസ്യമായാൽ ഈ പ്രപഞ്ചം ഒന്നും അറിയാതിരിക്കാം, ഇങ്ങനെ ഒരു ബെനിഫിറ്റ് കൂടെയാണ്. അതി കുഞ്ഞു വരെ ബെനിഫിറ്റ് തന്നു. ജീവൻ മുക്തൻ എന്ന് പറയുന്നത് ഈ ജാഗ്രത ഇരിക്കുന്നതാണ്, മരിച്ചിട്ടില്ല, അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ജീവൻ മുക്തനെന്ന് അതിന് സമാധി നിർബന്ധമില്ല. സമാധി കൂടാതെയുള്ള തത്വജ്ഞാനം കൊണ്ടും ഒരാൾ സ്വയം തന്നെ മുക്തനാണെന്നറിഞ്ഞ ആള് ജീവൻ മുക്തനാണ്. ശരിക്കും അറിയണം, സംശയമില്ലാതെ അറിയണം. പറയുന്നത് എന്താണ്, സർവം വിശ്വം വിവേകദശയിങ്കൽ അഴിഞ്ഞ് അത് അനുഭവത്തിന് വിഷയമല്ലാതെ അസ്വസ്ഥമാകുന്നു, സ്വയം നിലനിൽക്കുന്നില്ല, അവിദ്യ നശിച്ചാണ്. എന്തുകൊണ്ട് സ്വയം നിലനിൽക്കുന്നില്ല, അത് വിദ്യാശീലിച്ചാണ് നിൽക്കുന്നത്, അവിദ്യ നശിച്ചു നിലനിൽക്കുന്നില്ല. നിലനിൽക്കുന്നതിന് പിന്നെ അനുഭവമില്ല. ഇല്ലെങ്കിലും അതിന്ദ്രിയ ദൃശ്യമാകും. ജാഗ്രതയിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുന്നു, അത് ഇന്ദ്രിയ ദൃശ്യമാണെന്ന് വെച്ചാൽ അറിവിന് വിഷയമാകുന്നു. ഏത് പ്രപഞ്ചം ഇന്ദ്രിയ ദൃശ്യമാകുമെന്ന് വെച്ചാൽ അതാണ് അറിവിന് വിഷയമാകുന്നത്. നമ്മൾ പ്രപഞ്ചത്തെ കണ്ണുകൊണ്ട് കാണുന്നു, മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു, എല്ലാം കൂടെ എടുക്കുന്നു. കണ്ണുകൊണ്ട് കാണുക മാത്രമല്ല, മനസ്സുകൊണ്ട് ചിന്തിക്കുകയും ചെയ്യുന്നു. അതിന് ഉദാഹരണം പറഞ്ഞു, ദൃക്കിൻ ഭ്രമം വിടയിലും ദിഗ്ഭ്രമം മാറിയാലും ഇങ്ങ് ഇവൻ്റെ, നമ്മുടെ ഈ അനുഭവത്തിൽ ഇവൻ്റെ എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ ദൃക്കിന്, ദൃക്കം എന്ന് വെച്ചാൽ എന്താണോ കേവലം കാണുക എന്നുള്ള അർത്ഥം എടുക്കാൻ പറ്റില്ല. കാരണം ആ അറിവിന് ദിക്ക്, അവൻ്റെ അറിവിന് ദിക്ക്, പുനരങ്ങനെ തന്നെ ചിരം കാണാം. വീണ്ടും പുനാന്ന് വെച്ചാൽ വീണ്ടും അങ്ങനെ തന്നെ എന്ന് വെച്ചാൽ മുമ്പ് ഭ്രമം ഉണ്ടായിരുന്നപ്പോ എങ്ങനെയായിരുന്നു, അങ്ങനെ തന്നെ ഇതുവരാണ്. ചിരം കാണാം, കുറെ കാലം കാണാം, വീണ്ടും പിന്നെ അത് മാറും. ഞാനിവിടെ വരുമ്പോ എനിക്ക് ഇത് ഭ്രമം ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. കാരണം ഒരുപാട് ഇത് പരിചയിച്ചു കഴിഞ്ഞു, ഇപ്പൊ ഇത് കറക്റ്റായി. ഞാൻ ഇവിടെ വരുമ്പോഴത്തേക്ക് അതായിരുന്നു എനിക്കിത് കിഴക്കെന്ന് തോന്നി. അപ്പൊ ഓരോരുത്തർ ഇടയ്ക്ക് ചോദിക്കേതാ കിഴക്ക്, കുറെ കഴിഞ്ഞപ്പോ ഇല്ല, കുറച്ച് കഴിഞ്ഞ് മാറും. അപ്പൊ ഭ്രമം മാറിയാലും സമാധിയിലായാലും ശരി, വീണ്ടും അതുപോലെയൊക്കെ തോന്നും എന്ന